ബാദരായണോ ഹേതു വ്യപദേശാത് ബാദരായണസ്ത്വാചാര്യ പൂർവോക്തം ഏവ ഈശ്വരം ഫലഹേതും മന്യത്തെ. ജൈമിനിയുടെ അഭിപ്രായമാണ് മുമ്പ് പറഞ്ഞത്. ജൈമിനി പറയുന്നത് കർമ്മത്തിൻ്റെ ഫലദാതാവായി ഒരു ഈശ്വരനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബാദരായണൻ എന്ന് പറയുന്ന ആചാര്യൻ പറയുന്നു ഈശ്വരനെ ഫലഹേതുവായി സ്വീകരിക്കാം. ബാദരായണസ്ത്വാചാര്യ പൂർവോക്തമേവ ഈശ്വരം ഫലഹേതു മന്യത്തെ. ഈശ്വരനെ ഫലഹേതുവായി സ്വീകരിക്കാം. കേവലാത് കർമ്മണോ അപൂർവാദ്വാ കേവലാത് ഫലം ഇത്യം പക്ഷ തുശബ്ദേനം വ്യാപർത്തതെ. പൂർവം തു സൂത്രത്തിൽ തു ശബ്ദം പൂർവപക്ഷ വ്യാപൃത്തിക്ക് വേണ്ടിയിട്ടാണ്. കർമ്മം കൊണ്ട്, കേവല കർമ്മം കൊണ്ട് അല്ലെങ്കിൽ അപൂർവം കൊണ്ട് എന്നുള്ള പക്ഷത്തെ നിരാകരിക്കുന്നു. കേവല കർമ്മണോ അപൂർവാത്വാ കേവല, കേവല കർമ്മോ അല്ലെങ്കിൽ കേവലാപൂർവം കൊണ്ട് ഫലം എന്ന് പറയുന്ന പക്ഷത്തെ നിഷേധിക്കുന്നു. കർമാപേക്ഷാത് അപൂർവാപേക്ഷാദ്വാ യഥ തഥാ അസ്തുശ്വരാത് ഫലമിതി സിദ്ധാന്ത. കർമ്മത്തെ സ്വീകരിക്കാം, കർമ്മത്തെ അപേക്ഷിച്ച് ഈശ്വരൻ ഫലം കൊടുക്കുന്നു, അല്ലെങ്കിൽ അപൂർവത്തെ അപേക്ഷിച്ച് ഈശ്വരൻ ഫലം കൊടുക്കുന്നു. ഇത് മുമ്പ് ചർച്ച ചെയ്തതാണ്. കർമാപേക്ഷാത് അപൂർവാപേക്ഷാദ്വാ യഥാ തഥാ അസ്തു ഈശ്വരാത് ഫലം, യഥാ തഥാ അസ്തു ഈശ്വരാധ്വലം ഇതി സിദ്ധാന്ത. കുത്തഹ എന്തുകൊണ്ട്? ഹേതുവ്യപദേശ സൂത്രം അതിനെ വ്യാഖ്യാനിക്കുന്നു. ധർമ്മധർമ്മയോരഭി കാരയിതൃത്വേന ഈശ്വരോ ഹേതു വ്യപദിശ്യത്തെ. ഫലസ്യ ദാതൃത്വേന ഏഷ ഹി ഏവ സാധു കർമ്മകാരയതി തം എം ഏഭ്യോ ലോകേഭ്യോ ഒന്ന് നീഷത്തെ. ഏഷവു ഏവ അസാധു കർമ്മകാരയതി തം എം അധോ നിഷത്തെ. ഇത് ആദ്യകാലത്ത് ജൈമിനെ പോലുള്ള ആചാര്യന്മാർ ഈശ്വരനെ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല. പക്ഷെ പിൽക്കാലത്ത് മീമാംസകർ തന്നെ ഈശ്വരനെ സ്വീകരിച്ചു. അവരെന്താ പറയുന്നത്? ധർമാധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഈശ്വരന്റെ സഹായം വേണം. ഒരുവനെ കൊണ്ട് ധർമ്മം ചെയ്യിപ്പിക്കുന്നതിനും ഈശ്വരനാണ്. ഈശ്വരൻ നിയാമകനാണ്, സർവകർമ്മങ്ങളുടെയും നിയന്താവാണ്. അപ്പൊ ഈശ്വരനാണ് പ്രവർത്തിപ്പിക്കുന്നത്. ധർമാധർമ്മിയോരഭി കാരയിതൃത്വം ചെയ്യിപ്പിക്കുന്നവൻ, ധർമാധർമ്മങ്ങളിൽ മനുഷ്യനെ പ്രവർത്തിപ്പിക്കുന്നവൻ ഈശ്വരനാണ്. ഹേതുവ്യപദേശം എന്ന് പറയുന്നതാണ് കാരയിതാവ് ചെയ്യിപ്പിക്കുന്നവൻ, അതാണ് ഈശ്വരനിൽ വരുന്ന ഹേതുത്വം. പിന്നെ ഫലസിച്ച ദാതൃത്വം എന്ന ഫലം കൊടുക്കുന്നവൻ ഈശ്വരനാണ്. അത് പറയുന്നു യേശകേവ സാധു കർമ്മകാരേതി, ഈശ്വരനാണ് സത്പ്രവൃത്തികളെ ചെയ്യിപ്പിക്കുന്നത്. എം തം എം എ ഭ്യോലേഖു ഉന്നീഷത്തെ. ഏതൊരുവനെയാണോ ഈ ലോകത്തിൽ നിന്ന് ഉയർത്താൻ ആഗ്രഹിക്കുന്നത് അവനെ കൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നു. യേശു ഇവ അസാധു കർമ്മകാരേതി തമയം അധോ ഉന്നീഷത്തെ, ഇവനെ താഴേക്ക് അധോലോകങ്ങളിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവനെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. എല്ലാം അവൻ്റെ പുണ്യപാപങ്ങൾക്കനുസരിച്ച്, പൂർവാർജിതമായ പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ടാണ് ഒരുവൻ സത്കർമ്മവും ദുഷ്കർമ്മവും ചെയ്യുന്നത്. അതും ഈശ്വരൻ്റെ നിയമത്തിനും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ്. ആ ഈശ്വര നിയമം അങ്ങനെയാണോ? പുണ്യമുള്ളവൻ സർക്കർമ്മം ചെയ്യും, പാപമുള്ളവൻ ദുഷ്കർമ്മം ചെയ്യും. സത്കർമ്മം ചെയ്യുന്നവൻ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും, ദുഷ്കർമ്മം ചെയ്യുന്നവൻ അധോലോകങ്ങളിലേക്ക് പോകും. ഇതെല്ലാം ഈശ്വര നിയമം അനുസരിച്ചിട്ടാണ്. സ്മരിത്തേച്ചായ്മർത്തോ ഭഗവത്ഗീതാസു, ഇത് ഭഗവത്ഗീതയിലും പറയുന്നു. യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർ സ്ഥിതിമിച്ഛതി തസ്യ തസ്യ ജലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ആരാണോ എന്നെ ശ്രദ്ധയോടുകൂടി ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത് അവന് ഞാൻ അങ്ങനെയുള്ള ശ്രദ്ധയെ നൽകുന്നു എന്ന്. അപ്പം ശ്രദ്ധയോടെ ആരാധിക്കുക എന്ന് പറയുന്നത് സത്കർമ്മമാണ്. അതിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുന്ന ആളാണ് ഈശ്വരൻ. അപ്പോൾ അതും ഈശ്വര നിയമം അനുസരിച്ചിട്ടാണ്. സത്തയാ ശ്രദ്ധയാ യുക്ത തസ്യ ആരാധനം ഇഹതേ ലഭതേജ തദക്കാമാൻ മയേവ വിഹിതാൻഹിത. അങ്ങനെ ശ്രദ്ധയോടുകൂടി ഈശ്വര ആരാധന ചെയ്യുന്നവന് അതിന് യോഗ്യമായ ഫലങ്ങളെ കൊടുക്കുന്നത് ഞാൻ തന്നെ, കർമ്മം ചെയ്യിക്കുന്നതും ഞാൻ തന്നെ, ഫലത്തെ കൊടുക്കുന്നതും ഞാൻ തന്നെ, എല്ലാം എൻ്റെ നിയമം അനുസരിച്ചെന്നാണ് പറയുന്നു. സർവവേദാന്തേഷിച്ച ഈശ്വര ഹേതുകായ വസിഷ്ഠയുപദേശ്യന്തി. ഉപനിഷത്തിൽ സർവത്ര സൃഷ്ടിക്ക് ഹേതുവായി ഈശ്വരനെയാണ് പറയുന്നത്, അല്ലാതെ കർമ്മത്തെയോ അപൂർവത്തെയോ അല്ല. തദ്ദേവച്ച ഈശ്വരസ്യ ഫലഹേതുത്വം യസ്വ കർമാനുരൂപ പ്രജാഹ സൃജതീതി. ഈശ്വരൻ ഫല ഹേതുവാകുന്നെങ്ങനെ? അത് അവരവരുടെ കർമ്മത്തിനനുസരിച്ച് ആണ് ഈശ്വരൻ പ്രജകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതനുസരിച്ച് കർമ്മത്തിനനുസരിച്ച് ഫലവും കൊടുക്കുന്നു. അപ്പം ഈശ്വരന് ദോഷമൊന്നുമില്ല എന്നർത്ഥം. അനാദിയാണ് ഈ സൃഷ്ടിയെല്ലാം. അനാദിയായ സൃഷ്ടിയിൽ ഓരോരുത്തരിലും ഉണ്ട് സഞ്ചിതമായ പുണ്യപാപങ്ങൾ. അതിനനുസരിച്ച് കൽപ്പാരംഭത്തിൽ തന്നെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അപ്പോൾ പൂർവസഞ്ചിതമായ കർമ്മത്തിനനുസരിച്ച് ഫലം കൊടുക്കുക എന്നുള്ളത് ഈശ്വരീയമായ നിയമം. വളരെ ദോഷമൊന്നും ഈശ്വരനിൽ വൈഷമ്യം നൈർഘണ്യം തുടങ്ങിയ ദോഷങ്ങളും ഇല്ല എന്ന് മുമ്പ് ചർച്ച ചെയ്തു. മനസ്സുകർമ്മ അനുരൂപാഹ പ്രജാഹ സൃജതി. വിചിത്രകാര്യ അനുപത്യാദിയോഗി ദോഷാ കൃത പ്രയത്നാപേക്ഷത്വാദീശ്വരസ്യ ന പ്രസജ്യന്തേ. വിചിത്ര നേരത്തെ കുറുപക്ഷി പറഞ്ഞു, ഓരോരുത്തരുടെയും ഫലം ഒരാൾ സുഖിക്കുന്നു, വേറൊരാൾ ദുഃഖിക്കുന്നു. ചിലർക്ക് പുണ്യം ചെയ്തിട്ടും ദുഃഖം, ചിലർക്ക് പാപം ചെയ്തിട്ടും സുഖം. ഇതാണ് വിചിത്രകാര്യം അനുപത്തി. ഇവിടെ കാര്യകാരണങ്ങൾ യോജിക്കുന്നില്ല. പുണ്യം ചെയ്തവനെങ്ങനെ ദുഃഖിക്കുന്നു, പാപം ചെയ്തവനെങ്ങനെ സുഖിക്കുന്നു പറയുന്നു. അതെല്ലാം കൃതപ്രയത്ന അപേക്ഷത്വ പൂർവകൃതമായ കർമ്മഫലമായിട്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഈശ്വരനിൽ അതൊന്നും ആരോപിക്കണ്ട. ഈശ്വരൻ പക്ഷപാതിയാണോ? ഈശ്വരന് ഇഷ്ടമുള്ളവർക്ക് സുഖം കൊടുക്കുന്നു, ഈശ്വരന് ഇഷ്ടമില്ലാത്തവർക്ക് ദുഃഖത്തെ കൊടുക്കുന്നു, അങ്ങനെയില്ല. എല്ലാം കർമ്മ അനുസൃതമായി സംഭവിക്കും. ആ കർമാനുസൃതമായി ഫലം വരുന്നതിനുള്ള പ്രപഞ്ചത്തിലെ വ്യവസ്ഥ ഈശ്വരൻ ചെയ്തിരിക്കും. ആ നിയമം ഈശ്വര നിയമമാണ്. അല്ലാതെ അതിനപ്പുറം ഈശ്വരന് അതിന് സ്വാർത്ഥ താല്പര്യമൊന്നുമില്ല എന്ന്. അതുകൊണ്ട് സിദ്ധാന്തമനുസരിച്ച് ഈശ്വരനെ സ്വീകരിക്കുന്നു. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് മീമാംസകർ അങ്ങനെയെല്ലാം പറഞ്ഞാലും ഈശ്വരനെ സൃഷ്ടികർത്താവായും ഫലദാതാവായും സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നതുകൊണ്ട് വിഭിന്നങ്ങളായ ഫലങ്ങളെ ജീവന്മാർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഈശ്വരനിൽ ദോഷമൊന്നും വരുന്നില്ല. എല്ലാം ഈശ്വരൻ്റെ നിയമമനുസരിച്ചാണ്. അപ്പോൾ അദ്വൈതത്തിൽ ജീവനും പരനും ഒന്നു തന്നെ എന്നാണ് സിദ്ധാന്തമെങ്കിലും ഉപാധിക്കനുസരിച്ച് ജീവ ഈശ്വര ഭേദത്തെ കൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഈശ്വരന് ജീവന് ഫലം കൊടുക്കുന്നതിൽ സ്വാതന്ത്ര്യമൊന്നുമില്ല. അടുത്ത മൂന്നാം പാദത്തിൽ ഇവിടെ പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്യുന്നത് ഉപാസനകളെ സംബന്ധിച്ചാണ്. ഒരേ ഉപാസന ഉദാഹരണം പറഞ്ഞാൽ പഞ്ചാഗ്നി വിദ്യ, ഒരിടത്ത് ഒരു ശാഖയിൽ, അത് പഴയകാലത്ത് ഓരോ കുലങ്ങളിൽ അധ്യയനം ചെയ്തിരുന്നതാണ് ഓരോ ശാഖകൾ, വേദഭാഗങ്ങൾ. അവിടെ പറയും കൗശീതികന്മാരങ്ങനെ പറയുന്നു, കാഠകന്മാരങ്ങനെ പറയുന്നു, വാജസ്നേഹി ശാഖയിൽ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പല ശാഖകളെ കുറിച്ച് പറയും. സ്വാഭാവികമായിട്ടും അങ്ങനെ വരാനും വഴിയുള്ളു. കാരണം പല കുലങ്ങളിൽ പല വേദങ്ങൾ അധ്യയനം ചെയ്തിരുന്നു, ഓരോ ശാഖകളായി പിരിഞ്ഞിരുന്നു. എന്നാൽ ഇതിന് ചില സമാനതകളുണ്ട്. ഒരു ശാഖയിൽ പഞ്ചാഗ്നി വിദ്യ ഉദാഹരണമായിട്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ അഞ്ചഗ്നിയെക്കുറിച്ച് പറയും, വേറിടത്ത് ആറഗ്നിയെ കുറിച്ച് പറയും. ഇത് ഒരു ഉപാസനയാണോ അതേ രണ്ടാണോ? ഇതെല്ലാം നിർഗുണ ബ്രഹ്മവിദ്യയെ സംബന്ധിച്ചല്ല, ഉപാസനകളെ സംബന്ധിച്ച്. റോഷി പറയുന്നത് ഇത് രണ്ടായിരിക്കാം, സിദ്ധാന്തം പറയുന്നതല്ല ഒന്നാണ്. പിന്നെ ഒരേ ഉപാസന ഉദ്ഗീത ഉപാസന പോലുള്ള ഉപാസന, ഒരിടത്ത് പറഞ്ഞിരിക്കുന്ന ഗുണത്തെ വേറെടുത്ത് പറഞ്ഞിട്ടില്ല. അവിടെ എന്ത് ചെയ്യണം? ഗുണ ഉപസംഹാരം, ഈ ഗുണം അവിടെ കൂടെ ചേർക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ഇങ്ങനെ പല ശാഖകൾ, പല ശാഖകളിൽ പലതരത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഒന്നാണ് എന്ന് പറഞ്ഞാലും പലതാണെന്ന് പറഞ്ഞാലും ഇവിടെ ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കും. ഭാഷകാരനിവിടെ എല്ലാം പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ, അതിന് പ്രധാനമായും പൂർവമീമാംസയെ ആശ്രയിച്ചിട്ടാണ്. വേദ അർത്ഥനിർണയത്തിൽ ആ നിർണയത്തിന് തടസ്സമായി എന്തെങ്കിലും വികല്പങ്ങൾ വന്നാൽ അതെല്ലാം പരിഹരിക്കുന്നത് പൂർവമീമാംസയുടെ ന്യായങ്ങളനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയും ഭാഷ്യകാരനും ആ ന്യായങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട്, കാരണം ഇത് വേദത്തിലെ വിഷയമാണ്. അപ്പോൾ അതിലൊരു തീരുമാനം പറയുമ്പോൾ പൂർവമീമാംസരും മറ്റും ചോദ്യം ചെയ്യുക, അത് നിങ്ങളെങ്ങനെ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എത്തിച്ചേർന്നു. അപ്പോൾ അതിന് ന്യായം പറയണം, പൂർവമീമാംസാന്യായം, അതിന് ന്യായം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എന്നാലേ മറ്റുള്ളവർ അംഗീകരിക്കും. അങ്ങനെയുള്ള ന്യായങ്ങളെ ആശ്രയിച്ച് ചർച്ച ചെയ്ത് അവസാനം തീരുമാനിക്കുന്നത് എന്താണ്? അതും ഇതും ഉപാസന ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ, ഈ പൊതുവെ പഴയകാലത്ത് അതാത് കുലങ്ങളിൽ അധ്യയനം ചെയ്തിരുന്ന വേദശാഖകൾ, ആ ശാഖകളനുസരിച്ചുള്ള കർമ്മങ്ങൾ, ആ ശാഖകളനുസരിച്ചുള്ള ഉപാസനകളെല്ലാം അതാത് ആൾക്കാരാ ചെയ്തിരുന്നു. അങ്ങനെയാണ് മുമ്പ് ഇത് ചെയ്തിരുന്നത്. വൈദിക കാലഘട്ടം. ഭാഷ്യകാരന്റെ കാലം വരുമ്പോഴും ഇതെല്ലാം കുറേയൊക്കെ നിന്നിരുന്നു, പൂർണ്ണമായിട്ടുമല്ല. വൈദികമായ അനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്നപ്പോൾ ഉപാസനകളും നിലനിന്നിരുന്നു. കാരണം പല ഉപാസനകളും കർമ്മങ്ങളോട് ചേർന്ന് വരുന്നതാണ്. ഇതെല്ലാം ആ കാലം വരെ ഏകദേശം നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷ്യക്കാരന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ കർമ്മത്തിനും പ്രാധാന്യമില്ലാതെ വന്നു, ഉപാസനകൾക്കും വലിയ പ്രാധാന്യമില്ലാതെ വന്നു. അതിനിടയ്ക്കും അതിന് പ്രാധാന്യം കുറഞ്ഞു. ബുദ്ധന്റെ കാലം വന്നപ്പോൾ കർമ്മങ്ങളും ഉപാസനകൾക്കെല്ലാം പ്രാധാന്യം കുറഞ്ഞു. രാജാക്കന്മാരെയും അതിനെല്ലാം നിരുത്സാഹപ്പെടുത്തി. കാരണം ഹിംസ, കർമ്മങ്ങളിൽ ഹിംസയുണ്ട്, പ്രാണഹിംസ ഉള്ളതുകൊണ്ട് അത് വേണ്ട. അന്ന് രാജാക്കന്മാർ നിയമങ്ങളെ തന്നെ കൊണ്ടുവന്നു, പ്രാണിഹിംസയുള്ള ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല. അങ്ങനെ അതെല്ലാം ക്ഷയിച്ചു. പക്ഷെ ബുദ്ധമതം ക്ഷയിച്ചപ്പോൾ വീണ്ടും കുമാരല ഭട്ടനും ശങ്കരാചാര്യരും പോലെയുള്ളവരെല്ലാം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. വീണ്ടും വന്നു. അപ്പൊ കർമ്മം വരുന്നിടത്ത് ഉപാസനകളും വരും. അത് കഴിഞ്ഞു പിന്നെ ഇവിടെ വൈദേശികാധിപത്യം വന്നപ്പോൾ വീണ്ടും അതെല്ലാം പോയി. വീണ്ടും അത് മാറി. ഇപ്പോൾ കർമ്മങ്ങൾക്കും വലിയ പ്രാധാന്യമില്ല, വലിയ പ്രാധാന്യങ്ങളല്ല, വിശേഷിച്ചും വൈദിക കർമ്മങ്ങൾ. പിന്നെ അപൂർവം ചിലടത്തൊക്കെ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും പ്രചാരമില്ല. അതുകൊണ്ട് തന്നെ ഉപാസനകൾക്ക് ഇന്ന് വൈദിക ഉപാസനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ഉപാസനകൾ വന്നത് പൗരാണികമായ ഉപാസനകളാണ്. ശിവനെയും വിഷ്ണുവിനെയൊക്കെ ഉപാസിക്കുന്ന ഉപാസനകളാണ്. പക്ഷേ ഭാഷ്യകാരം വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇതിനെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലമായിരുന്നു. തന്ത്രം ഇതുമായിട്ട് ബന്ധം, തന്ത്രവിദ്യയെക്കുറിച്ചൊന്നും ഭാഷ്യകാരന് ഒരു അക്ഷരവും പറയുന്നില്ല. ഭാഷ്യകാരൻ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചത് വൈദിക ധർമ്മത്തെ, ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ വൈദിക ധർമ്മത്തെ. അതിലെ കർമ്മങ്ങളും ഉപാസനകളും ജ്ഞാനവും എല്ലാം വരും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഉപാസനകളെക്കുറിച്ച് ഇത്രയും ചർച്ച ചെയ്തത്. കർമ്മങ്ങളെ നിഷേധിച്ചെങ്കിലും ഒരു തരത്തിൽ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. കർമ്മയോഗത്തെ അംഗീകരിക്കുമ്പോൾ കർമ്മത്തെ അംഗീകരിക്കും, ഒരു തരത്തിൽ അതിനംഗീകരിച്ചു. കർമ്മത്തെ ത്യാഗത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പിന്നെ തുടക്കം കർമ്മത്തിലാണ്. കർമ്മത്തെ പൂർണ്ണമായും ത്യജിക്കുന്നത് ജ്ഞാനം കൊണ്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടിയാണ്. അതുവരെ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ കളയുന്നില്ല. അതുപോലെ ചാതുർവർണ്ണയവും കർമ്മവും അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ചാതുർവർണ്ണയത്തെ സമർത്ഥിക്കുമ്പോൾ കർമ്മത്തെ സമർത്ഥിക്കേണ്ടി വരും. കർമ്മമില്ലെങ്കിൽ പിന്നെ ചാതുർവർണ്ണയത്തിൻ്റെ ആവശ്യമില്ല, പിന്നെ ചാതുർവർണ്ണയം കൊണ്ട് ഒരു പ്രയോജനമില്ല. കർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചാതുർവർണ്ണയം. ജ്ഞാനത്തിന് പിന്നെ ചാതുർവർണ്ണയത്തിൻ്റെ ആവശ്യമെന്ന് അവിടെ കർമ്മങ്ങളെയൊക്കെ ത്യജിക്കുകയാണ്. അവിടെ കർമ്മത്തിൻ്റെ ആവശ്യമില്ല, ആശ്രമത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ ഇതിന് പ്രാധാന്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രാധാന്യം വരുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. ഇതിനാണ് പൗരോഹിത്യ മതം എന്ന് പറയുന്നത്. പൗരോഹിത്യത്തിന് പ്രാധാന്യം വരുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം, കർമ്മവും ഉപാസനയെല്ലാം, കർമ്മസംബന്ധിയായ ഉപാസന. നമുക്ക് പുരോഹിതനാവശ്യമാണ്. എന്തായാലും ഇന്നത്തെ കാലം നോക്കുമ്പോൾ ഇന്നാരും വേദാധ്യയനം ചെയ്യാറില്ല, വൈദിക ഉപാസനകളൊന്നും ആരും ചെയ്യാറില്ല. വളരെ അപൂർവം ആൾക്കാർ വൈദിക ഉപാസനകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ ഒരു വിശ്വാസം എന്നുള്ള നിലയ്ക്ക് മാത്രം. കാരണം ആ വൈദിക ഉപാസനകൾ പരിശോധിക്കുമ്പോൾ അതൊരു വിശ്വാസത്തിനപ്പുറം, അതിനകത്ത് വേറെ യുക്തികളൊന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാം, പക്ഷെ ഇന്നാരോ വേദാധ്യയനം ചെയ്യുന്നു, ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതൊരു തൊഴിലെന്നുള്ളതാണ്. വേദാധ്യയനം ചെയ്യുക, പുരോഹിതനാകുക, അതൊരു തൊഴിൽ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ഈ കവിഞ്ഞ് ഭാഷ്യകാരനും മറ്റും പറയുന്ന പോലെയുള്ള ഉപാസന അതൊക്കെ ചെയ്യുന്നവർ വളരെ അപൂർവമാണ്. പിന്നെ ഭാഷ്യകാരന് ശേഷം പിന്നെ വന്നത് തത്വജ്ഞാനത്തിന്റെ ഭാഗത്താണ്. അപ്പോൾ തത്വജ്ഞാനം പ്രചാരത്തിൽ വന്നപ്പോൾ അതിന് വേദാധ്യയനം നിർബന്ധമില്ല എന്ന് പറഞ്ഞു. കാരണം വേദം അധ്യയനം ചെയ്താലും തത്വത്തെ ഗ്രഹിക്കണമെന്നില്ല. വേദ വളരെ പ്രചാരത്തിലിരുന്ന വേദാധ്യയനം ആ കാലഘട്ടത്തിലും ആൾക്കാർക്ക് തത്വബോധം ഉണ്ടായില്ല. ഇപ്പൊ തത്വത്തിന് പ്രചാരം വന്ന് ശങ്കരാചാര്യരുടെ കാലത്തിന് ശേഷമാണ്. ഇപ്പൊ തത്വജ്ഞാനത്തിന് വേദവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഇല്ലാതായി പിൽക്കാലത്ത്. ശ്രോത്രിയനായിരിക്കണമെന്നൊക്കെ പറഞ്ഞ പഴയ കാലത്ത് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. വേദം അധ്യയനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ വേദം അധ്യയനം ചെയ്തെന്ന് വിചാരിച്ചു ഒരിക്കലും അയാൾക്ക് ഈ തത്വബോധം ഉണ്ടാവണമെന്നില്ല. ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ കാലത്തിൽ പറഞ്ഞാണ്. പിന്നീട് ഈ തത്വത്തെ അറിയുന്നതിന് വേദാധ്യയനത്തിന്റെ ആവശ്യമേ ഇല്ല. കാരണം ഭാഷ്യകാരൻ തന്നെ പറയുന്നത് എന്താണ്? അത് ഉപദേശത്തിൽ നിന്ന് ഗ്രഹിക്കുക എന്നുള്ളതാണ്. തത്വത്തെ അറിയുന്ന ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അതിന് പാരമ്പര്യമായ രീതിയിൽ വേദം അധ്യയനം ചെയ്യണമെന്നൊന്നുമില്ല. അത് ചെയ്താലും ബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ടെന്താ വിശേഷം? പിന്നെ ഇന്നും വൈദികന്മാർ ഈ തത്വ വിഷയത്തെ ശ്രദ്ധിക്കാറുമില്ല, അവരത് അംഗീകരിക്കാറുമില്ല. അവരെ സംബന്ധിച്ച് വേദാധ്യയനം ഒരു തൊഴിലാണ്. അത് ശങ്കരാചാര്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തത്വത്തെ, അദ്വൈത തത്വത്തെ ഗ്രഹിക്കാത്തവർ. നമ്മൾ പറയുന്ന ഇന്നത്തെ കാലത്തെ കുറിച്ചാണ്, ശങ്കരാചാര്യരുടെ കാലത്തെ കുറിച്ചല്ല. ശങ്കരാചാര്യരുടെ കാലം, അതിന് മുമ്പൊരു കാലം, പിന്നെ ഇന്നത്തെ കാലം. കാലം മാറിയില്ലേ? 10,000 വർഷം കഴിഞ്ഞില്ലേ? ഇവിടെ സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? തത്വം എന്നാ പറയുന്നത്. പിന്നെ ശ്രോത്രിയനായിരിക്കണമെന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. വേദാധ്യയനം ചെയ്യണം. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? വേദാധ്യയനം ഉണ്ടായിരുന്നു, പ്രചാരത്തിലുണ്ടായിരുന്നു. വേദാധ്യയനം ചെയ്തു കഴിഞ്ഞാൽ ഉത്തരമീമാംസ വിചാരം ചെയ്യണം, പൂർവമീമാംസ പോരാ, അതൊക്കെ പറയാം. ആ കാലത്തിലും പറയാം. പക്ഷെ ഇന്നതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്ന് ആൾക്കാരോട് തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതല്ലാതെ അതിനുവേണ്ടി വേദാധ്യയനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലത്തിന് നടക്കാത്ത കാര്യങ്ങളായി. പിന്നെ വേദം വേണമെങ്കിൽ ഒരാൾക്ക് അധ്യയനം ചെയ്യാം, പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് തത്വത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതിന് ശങ്കരാചാര്യ തന്നെ എന്താ പറഞ്ഞത്, തത്വത്തെ ഗ്രഹിക്കണമെങ്കിൽ വേദാധ്യയനത്തിന് ശേഷം ഉത്തരമീമാംസ വിചാരം ചെയ്യണം. അതാണ് ഇവിടെയും നടക്കുന്ന ബ്രഹ്മസൂത്രത്തിൽ എല്ലാം നടക്കുന്നത്. ഉത്തരമീമാംസ വന്നപ്പോൾ അവിടെ പ്രധാനമായും കർമ്മത്തെ വിട്ട് കർമ്മത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഇവിടെയില്ല. പക്ഷെ ഉപാസനയും തത്വജ്ഞാനം രണ്ടിനെ കുറിച്ചും വന്നു. പക്ഷെ ഉത്തരമീമാംസയിലേക്ക് വന്നു കർമ്മം ആവശ്യമില്ലാതെ എന്ന് വിചാരിച്ച് കർമ്മത്തിന്റെ പ്രാധാന്യത്തെ ശങ്കരാചാര്യ കുറച്ച് കാണിച്ചില്ല. ഇനി നമ്മൾ ചർച്ച ചെയ്യും സർവാപേക്ഷാചാരശ്വതി അവിടെയൊക്കെ കർമ്മത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താ, ഉപാസനയും തത്വജ്ഞാനം യഥാധ്യയനവും പോയി. കാരണം വേദാധ്യയനം നിലനിൽക്കണമെങ്കിൽ ചാതുർവർണ്ണിയും നിലനിൽക്കണം. കാരണം അത് ചാതുർവർണ്ണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യൻ നിർബന്ധം പിടിച്ചത്, ചാതുർവർണ്ണിയം കൂടിയേ തീരും, ഇതൊന്നും ശരിയാകത്തില്ല. അന്ന് അതൊക്കെ പറയാൻ കാരണം അന്ന് ഇതൊക്കെ വേദം ലിഖിത പാഠത്തിലൂടെ ഗ്രഹിക്കാൻ പാടില്ല എന്നാണ് നിയമം. ശങ്കരയുടെ കാലമൊക്കെ വന്നപ്പം ഇതൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ലിഖിത പാഠത്തിലൂടെ ഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് ചൊല്ലി തന്നെ കേൾക്കും, അങ്ങനെയൊക്കെ വന്നു വേദം വിശേഷിച്ചു. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ട്. വേദം പഠിക്കണമെങ്കിൽ യൂട്യൂബിൽ പഠിക്കാം. പിന്നെ അത്തരത്തിലുള്ള മർക്കടം മുഷ്ടിക്കുന്ന യാതൊരു കാര്യവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ആ പറഞ്ഞു വരുന്നു ഏത് ഉപാസനാഭാവം അത് പറയാനേ ഇത്രയും പറഞ്ഞു. ഇനി ചാതുർവർണ്ണിയുമില്ല, വേദാധ്യയനവുമില്ല, ഉപാസനയില്ല, പിന്നെ ദീർഘമായ അതിലെ പൂർവപക്ഷങ്ങളും ഉത്തരപക്ഷങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബോറടിക്കും, രണ്ട് മനസ്സിലാക്കാൻ തന്നെ പ്രയാസം എന്താ ഈ സംഭവം എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ഭാഗങ്ങളെല്ലാം നമ്മളിവിടെ അങ്ങ് വിടുകയാണ്. ഉപനിഷത്ത് ചർച്ച ചെയ്തപ്പോഴും ഉപാസന ഭാഗങ്ങൾ നമ്മൾ വിട്ടു. ഇവിടെ ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കുറെ ചർച്ച ചെയ്തിട്ടു. ഇത് ഇന്നത്തെ കാലത്ത് ഒരു തരത്തിലും ഉപയോഗപ്പെടുത്താൻ വയ്യാത്ത ഭാഗങ്ങളാണ്. ഭാഷകാരന്റെ കാലത്ത് വേണമായിരുന്നു, കാരണം ചോദിക്കും എന്താ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ചോദിക്കാൻ ആളുണ്ടോ? ഇന്നാളില്ല. ഇതിനിടയ്ക്ക് ചില പ്രകരണങ്ങളിൽ ആത്മതത്വത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രാധാന്യമനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആത്മജ്ഞാനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവനിവിടെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഇത് ഈ പറയുന്ന സമ്പ്രദായം എന്ന് പറയുന്നത് സമ്പ്രദായമായി പഠിക്കുന്നുണ്ട്. ഇന്നിടത്ത് ഇതിൽ ഒരു അക്ഷരം പോലും വിടത്തില്ല ചർച്ച ചെയ്യുമ്പോൾ. നിങ്ങൾ വിടാൻ പാടില്ല, കാരണം അത് സമ്പ്രദായമാണ് എന്നുള്ളതാണ്. അപ്പോ ശാസ്ത്രപൂർത്തി ശാസ്ത്രം പൂർണ്ണമാകണമെങ്കിൽ അവര് കമ്പോട് കമ്പ് എന്ന് പറയും. ഒരക്ഷരം പോലും വിടാതെ എല്ലാം ചർച്ച ചെയ്ത് ആണ് പോകുന്നത്. അപ്പം അങ്ങനെ സമ്പ്രദായത്തിൽ വിശ്വാസമുള്ളവർ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ കിട്ടും, അത് വായിച്ചു നോക്കുക. ഇനി സമ്പ്രദായത്തിനൊരു കുറവും വരുത്തണ്ട. അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാനിപ്പോൾ സംസ്കൃതത്തിൽ വായിച്ചിട്ട് മലയാളത്തിൽ പറയല്ലേ, പറയുന്നതിന് വരെ എഴുതിയിരിക്കുന്ന വായിച്ചാലും മതിയല്ലോ. സമ്പ്രദായ രക്ഷ അതും നടക്കും. പിന്നെ ഞാനതിൽ ശ്രമിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ അവിടെ കണ്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാർ മിക്കവാറും എല്ലാവരും സുഖനിദ്രയിലാണ്. കാരണം ഇത് തലയ്ക്കകത്ത് കയറണ്ടേ? ഒന്നാമതിപ്പോൾ മഴക്കാലം, എല്ലാവരെയും ഇരുത്തി ഉറക്കി കഴുത്തൊടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ വേറൊന്നും കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്ന ആചാര്യനും ഇടയ്ക്ക് ഉറക്കമാകും. പറഞ്ഞു പറഞ്ഞു തന്നെ ബോറടിക്കും. അത്തരമൊരു കാര്യം ഇവിടെ പരീക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്. അപ്പം അതിവിടെ കൊണ്ടൊന്നും പരീക്ഷിക്കേണ്ട കാര്യം. അതുകൊണ്ടങ്ങനെ ബോർ അടുപ്പിക്കുന്ന ഭാഗങ്ങൾ അങ്ങ് വിടാം, ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക. ചിലത് പറയും അങ്ങനെയൊന്നും വിടാൻ പാടില്ല എന്ന് പറയും ചിലർ. പറയുന്നത് ബ്രഹ്മസൂത്രത്തിന്റെ അയൽവക്കത്തുകൂടി സഞ്ചരിച്ചിട്ടില്ലാത്ത ആൾക്കാരായി ഇതൊക്കെ പറയും, പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത്. പരിസരത്തുകൂടി പോലും പോയിട്ടില്ല, എന്നാലും പറയും അത് സമ്പ്രദായമാണ്, ഒന്നും വിടാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത്ര കാര്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല. അത് ഒരു വഴിക്ക് അങ്ങ് പോകും. പിന്നെ ഇനി ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, പക്ഷെ ഉറങ്ങാതിരിക്കണം എന്നുള്ളൊരു ഒരു ഒരു നിബന്ധനയുണ്ട്. ഞാൻ ഉറങ്ങാതിരിക്കാൻ നോക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ മൂന്നാം അധ്യായത്തിലെ മൂന്നാം ഭാഗത്തിലെ 32-ാമത്തെ സൂത്രം നോക്കുക, 19-ാമത്തെ. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് അധികരണങ്ങളുണ്ട്, ക്രമമായി നോക്കണ്ട. പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് എടുത്തതന്നേ ഉള്ളൂ. മറ്റത് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതന്നെ ഇത് തത്വജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഇതിനിടയ്ക്ക് ഇതും വരുന്നുണ്ട്. യാവധികാരം അവസ്ഥിതിൽ ആധികാരികാണ്, അതാണ് സൂത്രം. വിധിഷോ വർത്തമാന ദേഹപാദാനന്തരം ദേഹാന്തര ഉത്പദ്യതേ എന്ന വേദി ചിന്തയതേ, അതാണ് ഇവിടുത്തെ ചിന്താവിഷയം. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനാണ്. വിദുഷഹ എന്നുള്ള ശബ്ദം പലയിടത്തും ഉപാസകനും വേണ്ടി പറയും, തത്വജ്ഞാനിക്ക് വേണ്ടിയും പറയും. അതൊക്കെ തിരിച്ചറിയണം. ഇവിടെ തത്വജ്ഞാനിയെ കുറിച്ചാണ് പറയും. കാരണം ഇതിനു മുമ്പൊക്കെ പല സ്ഥലത്തും മുൻ അധികരണങ്ങളെല്ലാം വിദുഷഹ എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. തുടർച്ചയായിട്ട് വരുമ്പോൾ ഇവിടെയും ചിലപ്പോൾ സംശയമുണ്ട്, ഇത് ഉപാസകനാണോ എന്ന്. എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ മുൻഭാഗങ്ങൾ ചർച്ച ചെയ്തില്ല, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമില്ല. വർത്തമാന ദേഹപാദാനന്തരം, വർത്തമാന ദേഹം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തത്വജ്ഞാനം, ഒരാൾ തത്വത്തെ അറിഞ്ഞതിന് ശേഷം നിലനിൽക്കുന്ന ദേഹം, അതാണ് വർത്തമാന ദേഹം. തത്വത്തെ ഗ്രഹിച്ചു ചത്തിട്ടില്ല, അതാണ് വർത്തമാന ദേഹം. ആ ദേഹപാദാനന്തരം പക്ഷെ ഇവിടെ തീർന്നു, ആണ് ദേഹപാദം, മരിച്ചു. ദേഹാന്തര ഉത്പത്തിയതേ നവേദി ചിന്തിതേ, വീണ്ടും ദേഹം ഉണ്ടാകുമോ ഇല്ലയോ? അദ്വൈത മുക്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ തന്നെ ചിന്ത ഇതാണ്, ഇനിയും ജനിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. പഴയകാലത്ത് പ്രത്യേകിച്ച് ഇന്ന കാര്യത്തിൽ ആർക്കും വലിയ ആശങ്കയൊന്നുമില്ല, കാരണം ഇനിയും ജനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വിശ്വാസമില്ല. ചെണ്ട് വെറുതെ ഒക്കെ പറഞ്ഞാലും ശരി, ഇനി ജനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും വിശ്വാസമില്ല. ചിലപ്പോൾ ജനിച്ചേക്കാം, ജനിക്കാതെയിരിക്കാം. ജനിക്കുകയാണെങ്കിൽ ഇപ്പോഴേ മുക്തി ആയിക്കോട്ടെ, ഇനി ജനിക്കുകയോ ജനിക്കില്ല എന്ന് ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും മുക്തി നേടികളായി, അങ്ങനെയൊക്കെയാണ് ഇന്നുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. പണ്ടങ്ങനെയല്ല, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും. ജാതസ്യഹി ധ്രുവം മൃത്യു, ധ്രുവം ജന്മം മൃതസ്യ, ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ഇവിടെ ഈ അതും മനസ്സിലാക്കുന്നു. ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്ന ഒട്ടുമിക്കാലം കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭാഷകാരൻ അവസാനം പറയും, ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കൂടുതലും പൗരോഹിത്യ മതവുമായി ബന്ധപ്പെട്ടാണ്. പൗരോഹിത്യ മതം എന്ന് പറയുമ്പോൾ പൗരോഹിത്യം നിലനിൽക്കുന്ന മതം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വിശ്വാസം നിലനിൽക്കുന്നത്. തത്വജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ഭാഷകാരം അത് അനുഭവാരൂഢമാണ്, അത് അറിയുന്ന കാര്യമാണ്. അറിയുന്ന കാര്യം പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. രണ്ടും തമ്മിലെ വ്യത്യാസം അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നു. അതായത് അതെന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിന് ശേഷം, മരണത്തിന് മുമ്പ്, അല്ല ജനനത്തിന് മുമ്പ് സ്വർഗ നരകങ്ങൾ പരലോകങ്ങളെല്ലാം വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കാവരാകും, വിശ്വസിക്കാതിരിക്കാം, എന്തും ചെയ്യാം. ഇതിൻ്റെ മുഖ്യ ഗുണഭോക്താവ് എന്ന് പറയുന്നത് എന്നും പുരോഹിതന്മാരുമാണ്. അത് വേദത്തിൽ തന്നെ പറയുന്നു, പറഞ്ഞല്ലോ മുമ്പൊരു ഭാഗത്ത് വന്നു. യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് യജ്ഞശാല പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതനൊരു സംശയം, ആർക്കറിയാം ഇനി പരലോകമുണ്ടോ ഇല്ലെന്ന്. ആ എന്തായാലും മുന്നോട്ട് പോട്ടെ, യജ്ഞശാലയുടെ പണി തീർക്കും. ഇത് വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് സംശയം ഉണ്ടാവുക, അത് ഞാനിവിടെ കൃത്രിമമായ സംശയത്തെ ഉണ്ടാക്കുക. ആ സംശയവും ഉണ്ട്, വിശ്വാസമുണ്ട്. അത് ചിലരുടെ എന്നോട് ചോദിക്കുന്നു, സ്വാമി പറഞ്ഞു പറഞ്ഞ് എല്ലാവരെയും അവിശ്വാസികളാക്കുമോ എന്ന് ചിലർ എന്നോട് ചോദിക്കുകയും ചെയ്തു. എനിക്കങ്ങനെ ഒരു അജണ്ടയില്ല, ആരെയും അവിശ്വാസികളാക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, വിശ്വാസമോ അവിശ്വാസമോ. പക്ഷെ ഇവിടെ തത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പറയുക എന്നുള്ളതേയുള്ളു. ഇന്നതിന്നതാണെന്ന് പറയുക, മറ്റതിപ്പോൾ ആർക്കും ആരെയും വിശ്വാസിയാക്കാനോ അവിശ്വാസിയാക്കാനോ ഒന്നും കഴിയത്തില്ല. അതൊക്കെ ഓരോ മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ഇപ്പോൾ വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത്. തത്വജ്ഞാനം ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ പോകത്തുള്ളൂ, അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും. അതാണ് വർത്തമാന ദേഹപാദാനന്തരം ദേഹാന്തര ഉത്പദ്ധതേ നവ. ഈ വർത്തമാന ദേഹ പാദത്തിന് ശേഷം വേറെ ദേഹം ഉണ്ടാകുന്നു ഇല്ലയോ? തത്വജ്ഞാനിയെ സംബന്ധിച്ചാണ് ഇത് ചിന്തയത്തെ. ധനവിദ്യയാഹ സാധനഭൂതായാഹ സമ്പത്തോ കൈവല്യ നിർവൃത്തി നവേദി നെയം ചിന്ത ഉപദ്ധ്യത്തെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു വരയുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, എല്ലാത്തിനും ഉണ്ടാകും. വിദ്യയാഹ സാധനഭൂതായാഹ സമ്പത്തോ, സാധനഭൂതയായിരിക്കുന്ന വിദ്യ മുക്തിക്ക് സാധനമായിരിക്കുന്ന വിദ്യ സമ്പന്നമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് പ്രാപ്തമാകുമ്പോൾ, പിന്നെ മുക്തി കൈവല്യ നിർവൃത്തി, നിവൃത്തിയല്ല നിർവൃത്തി, കൈവല്യപ്രാപ്തി മോക്ഷപ്രാപ്തി. സാ നവേദി നയം ചിന്ത ഇയം ചിന്ത അനുബദ്ധത, അത് മുക്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചിന്തയ്ക്ക് യാതൊരു ഉപയോഗത്തെയില്ല, യുക്തിയില്ല. ജ്ഞാനം സമ്പന്നമാകുമ്പോൾ, ഒരു ജീവനിൽ ജ്ഞാനം പ്രാപ്തമാകുമ്പോൾ മുക്തി ഉണ്ടാകുമോ ഉണ്ടാകുമല്ലേ, ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് യാതൊരു സാധ്യതയുമില്ലെന്നാണ്. കാരണം എന്താണ് ജ്ഞാനം, എന്താണ് മുക്തി എന്ന് ശരിയായ രീതിയിൽ നിരൂപണം ചെയ്ത് കഴിഞ്ഞു ഇതിനകം തന്നെ. അല്ലെങ്കിൽ അതൊക്കെ സംശയം ഉണ്ടാകും. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ജ്ഞാനം മുക്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചോദിക്കും, നിങ്ങൾ പറയുന്ന ഈ ജ്ഞാനം കൊണ്ട് മുക്തി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ എന്താണ് ആ മുക്തി എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ ഇതുവരെയുള്ള ചർച്ചകളിൽ എന്താണ് തത്വജ്ഞാനം, എന്താണ് മുക്തി എന്ന് ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ജ്ഞാനം കൊണ്ട് മുക്തി ഉണ്ടാകുമെന്ന് ചോദിക്കുന്നതിന് എന്താ അർത്ഥം? അത് രാമായണ വാദനയെ കുറിച്ച് കഥ പറയുന്ന പോലെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് സീതയുടെ ഭർത്താവ് ആരെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിന്ത ഇവിടെ എന്തിനാ കൊണ്ടുവരുന്നു. കാരണം ആത്മതത്വക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ജ്ഞാനവും മുക്തിയും തമ്മിലുള്ള ബന്ധം വളരെ സ്പഷ്ടമാണ്. അവിടെ പിന്നെ ഒരാൾക്ക് ഒരു സംശയം ഉണ്ടാകത്തില്ല എന്താണ് ജ്ഞാനം എന്താണ് മുക്തി. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, വിദ്യയാഹ സാധനഭൂതായാഹ സമ്പത്തോ, മുക്തി സാധനമായിരിക്കുന്ന വിദ്യ സമ്പന്നമാകുമ്പോൾ അത് പൂർണ്ണമാകുന്നു. കൈവല്യ നിർവൃത്തി മുക്തി നിഷ്പന്നമാകുന്നു. നവ അതോ ഇല്ലയോ, ഈ ചിന്താനുഭവത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ശരിയല്ല. ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു, നഹി പാകസാധന സമ്പത്തോ ഓദനോ ഭവേ നവേദി ചിന്താ സംഭവതി നാവേ ഭുഞ്ചാനസ് ഭുഞ്ചാനഹ തൃപ്യേ നവേദി ചിന്തിയതേ. പാക എപ്പോഴും വരുന്ന കാര്യമാണ് അദ്വൈതത്തിൽ, ഇടയ്ക്കിടയ്ക്ക് വരും. അതും പാകവും ഇതുമായിട്ട് വളരെ ബന്ധമാണ്. അത് ഭക്ഷണവുമായിട്ടുള്ള ബന്ധമല്ല, ആ പ്രക്രിയ പാകത്തിൽ നിന്നാ സംഭവിക്കുന്നത്. പാകം ചെയ്യാൻ ആരംഭിക്കുന്നു, എല്ലാ സാധന സാമഗ്രികളോടും കൂടി നേരാമണ്ണം പാകം ചെയ്തു. അങ്ങനെ ശരിയായ രീതിയിൽ പാകം ചെയ്തു കഴിഞ്ഞാൽ ചോറുണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യമേ ഉണ്ടാകുന്നില്ല. പാകം ശരിയാണെങ്കിൽ ചിലപ്പം വേഗാതെയും ഇരിക്കും. ഇവിടെ അതിനെക്കുറിച്ചുള്ള പറയുന്നു, ശരിയായ രീതിയിൽ പാകം നടന്നു കഴിഞ്ഞാൽ അരി ചോറായിരിക്കും, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഭക്ഷണം, അഴിയാമണ്ണം കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തിയും ഉണ്ടാകും. ഈ രണ്ടു കാര്യത്തിനും പിന്നെ ചോദ്യത്തിൻ്റെ ആവശ്യം. നിങ്ങൾ എന്താണ് മിഷ്ടാന്ന ഭോജനം കഴിച്ചു, സന്തോഷമായൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, അതാണ് കഴിച്ചെങ്കിൽ സന്തോഷം ഉണ്ടാകും. ഇതിലൊക്കെ എന്താ ചോദ്യം എന്നാണ്. ചോദ്യത്തിന് യാതൊരു പ്രസക്തി. അപ്പോൾ ഇവിടെ തുടങ്ങി എന്താണ്, ദേഹബാധ സംഭവിക്കുമെന്നാണ് ചോദ്യം. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഹം ഉണ്ടാകാൻ പാടില്ല. ഈ ദേഹപാദം ദേഹാന്തരം എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ചാകുക എന്നുള്ള അർത്ഥത്തിലല്ല, മരണമല്ല. കാരണം മുക്തി എന്ന് പറയുമ്പോൾ അവിടെ മരണമേ ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ദേഹപാദം എന്നൊന്നുമില്ല. ഈ തത്വത്തെക്കുറിച്ച് ബോധമില്ലാത്തവനാണ് തത്വജ്ഞാനത്തിന് ശേഷം മരിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നു. തത്വത്തെക്കുറിച്ച് വിരഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം മരണമേ ഇല്ല. പിന്നെ തത്വജ്ഞാനത്തിന് മുമ്പ് മരണം, പിമ്പ് മരണം, ഇങ്ങനെയൊരു മരണചിന്തയുടെ ആവശ്യമേ ഇല്ല. അപ്പൊ ദേഹപാതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന മുക്തി തന്നെ. മുക്തിയിൽ പിന്നെ മരിക്കുമോ മരിക്കത്തില്ലയോ, ജന്മമുണ്ടാവോ ഇല്ലയോ, ഇങ്ങനൊരു ചിന്ത വരേണ്ട കാര്യമേ ഇല്ലെന്നാണ്. കാരണം അത് ഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ചിന്ത വരും. എനിക്ക് ജ്ഞാനമുണ്ടായി, ഞാൻ മുക്തനാണ്, പക്ഷെ ഇനി എനിക്ക് ജന്മം ഉണ്ടാകുമെന്ന് സംശയമുണ്ടാകും. അതുകൊണ്ട് ജ്ഞാനം എന്താണ്, മുക്തി എന്താണെന്ന് ശരിക്കും അറിഞ്ഞില്ലെങ്കിൽ. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ആദ്യം ദേഹഭാഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എല്ലാ സാമഗ്രികളും ഉപയോഗിച്ച് ശരിയായ രീതിയിൽ പാകം ചെയ്താൽ അരിയിൽ നിന്നുണ്ടാകുന്ന ചോറാണോ പുട്ടാണോ എന്ന് സംശയം ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ? മണ്ടം ചോദ്യമാണ് എന്നാണ് ഭാഷകാരൻ ചോദിക്കുന്നത്. നേം ചിന്ത ഉപദ്ധ്യതയോ ഇത് ശരിയല്ല. നഹി പാകസാധന സമ്പത്തോ, പാകസാധന സമ്പന്നമായി കഴിഞ്ഞാൽ ഓദനോ ഭവേന്നവ, ചോറുണ്ടാകുമോ ഇല്ലയോ, ഇത് ചിന്താ സംഭവതി, അങ്ങനെ ഒരു വിചാരമേ വരത്തില്ല. നവിഭുഞ്ചാനഹ കൃപ്യന്നവ, ഇത് ചിന്തയത് ഭക്ഷണം കഴിക്കുന്നവന് തൃപ്തി ഉണ്ടാകുമോ ഇല്ലയോ, അങ്ങനെയും ഒരു ചിന്ത വരത്തില്ല. ഭവന്നാത്വയം ചിന്ത ബ്രഹ്മവിധാമപി കേഷാഞ്ചിത് ഇതിഹാസ പുരാണയോർ ദേഹാന്തര ഉത്പത്തി ദർശന. അതാ പറഞ്ഞത്. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു ചരച്ച കൊണ്ടുവരുന്നു? തത്വജ്ഞാനവും മുക്തിയും എന്താണെന്ന് ഗ്രഹിച്ചവനെ സംബന്ധിച്ച് മരണം മരണശേഷമുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷേ ഇതിഹാസ പുരാണങ്ങളെല്ലാം വായിക്കുമ്പോൾ ഇനി വേദത്തിൽ തന്നെ ചില അർത്ഥവാദ ഭാഗങ്ങൾ പറയും, അവിടെയൊക്കെ വായിക്കുന്ന ഒരാൾക്ക് സംശയം തോന്നുന്നു. തത്വജ്ഞാനി വീണ്ടും ജനിക്കുമോ എന്നുള്ള സംശയം ഉണ്ടാകുന്നു. അതാ പറഞ്ഞ ഇത് പുരാണ ഇതിഹാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ചർച്ച, വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നു. ആദ്യം പറഞ്ഞതുകൊണ്ടാണ്, കാരണം അത് കഥകളല്ലേ. ഇപ്പൊ ഇതിഹാസ പുരാണങ്ങളെന്ന് പറയുമ്പോൾ കഥകളാണ്. കഥകളെ ആശ്രയിച്ചിട്ട് തത്വത്തെ ചർച്ച ചെയ്യുന്നു. ഈ കഥകളൊക്കെ ചരിത്ര സംഭവമാണ്, അതിനെ പ്രാമാണികമായി സ്വീകരിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെ ചരിത്രമായിട്ട് എടുത്തുകൊണ്ടാണ്. അതിലെത്രമാത്രം ചരിത്ര അംശമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിന് ചരിത്രമായി വിശ്വസിക്കേണ്ടി വരുന്നു, അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അങ്ങനെ പറയുന്നത് അത് വിശ്വാസത്തെ ആശ്രയിച്ചുള്ള ചിന്തയാണ് എന്ന് പറയുന്നു. എന്നാൽ ഭാഷകാരൻ ഇന്നുള്ള ആരുടെയും കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ എന്നുള്ളതെന്ന് വെച്ചാൽ ഭാഷകാരന്റെ കാലത്ത് ജീവിച്ചിരുന്നു, അങ്ങനെയുള്ള ആരെക്കുറിച്ചും ഭാഷകാരൻ അത് ഭാഷ മൊത്തം പരിധി നോക്കിയാൽ ഒരു സ്ഥലത്തും ഭാഷകാരൻ തൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെയും പ്രമാണമാക്കി ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം നമ്മൾ കഥയിൽ പറയുന്ന ശങ്കരാചാര്യർക്കൊരു ഗുരു ഉണ്ടല്ലോ, ഏ അദ്ദേഹത്തിൻ്റെ കാര്യമെങ്കിലും ഒന്ന് പറയണ്ടേ? ഇതാ എൻ്റെ ആചാര്യൻ ഇന്നാള്, അദ്ദേഹമാണ് ഇതിന് ഉദാഹരണം. അദ്ദേഹം മരിച്ചിട്ട് വീണ്ടും ശരീരത്തെ സ്വീകരിച്ച ജ്ഞാനിയാണ്, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തയാളാണ്. യാതൊരു അക്ഷരം ആരെക്കുറിച്ചും ഭാഷകാരൻ പറയുന്നില്ല. പിന്നെ ആകെ പറയുന്നത് പ്രധാനമായിട്ട് ശ്രുതി, പിന്നെ സ്മൃതി, പിന്നെ ഇവിടെ പറയുന്ന ഇതിഹാസ പുരാണങ്ങൾ. അപ്പൊ അതിൽ പറയുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളും എല്ലാം ചരിത്രമാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളതിനെ വിശ്വസിക്കുന്നു, വിശ്വസിച്ചുകൂടെ ചർച്ച ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ആണ് ഉപപന്നാത്വം ചിന്ത പറയുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നതിന് യുക്തിയുണ്ട്. എന്താണ് ബ്രഹ്മവിതാമപി കേഷാഞ്ചി ചില ബ്രഹ്മജ്ഞാനികൾ ഇതിഹാസ പുരാണയോർ ദേഹാന്തരോത്വം, ഇതിഹാസ പുരാണങ്ങളിലുള്ള ബ്രഹ്മജ്ഞാനികൾ ദേഹാന്തര ഉത്പത്തി, അവർ മരിച്ചിട്ട് ജനിക്കുന്നതായി കാണുന്നുണ്ട് എന്നാണ്. തഥാഹി അപാന്തരതമാ നാമ വേദാചാര്യ പുരാണർഷർ വിഷ്ണുനിയോഗ കലിദ്വാപരയോ സന്തോ വിഷ്ണുദ്വൈപായന സംഭൂവേദി സ്മരന്തി എന്ന് സ്മൃതിയിലുണ്ടെന്നാണ്. പുരാണങ്ങളിലൊക്കെയാണ്. എന്താണ് അപാന്തരനമ എന്ന് പറയുന്ന ഒരാചാര്യൻ, വേദാചാര്യനായിരുന്നു അദ്ദേഹം, ഋഷിയുമായിരുന്നു, പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഋഷിയാണ്. വിഷ്ണുവിൻ്റെ ആജ്ഞ അനുസരിച്ച് കലിദ്വാപരയുഗങ്ങളുടെ സന്ധ്യയിൽ കൃഷ്ണദ്വൈപായനായി വീണ്ടും ജനിച്ചു എന്നാണ്. എന്നുവെച്ചാൽ ഇദ്ദേഹം ജ്ഞാനിയായിരുന്നു, വീണ്ടും ജനിച്ചു. വിഷ്ണു പറഞ്ഞു, വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈശ്വര ആദേശം അനുസരിച്ച് വീണ്ടും ജനിച്ചു എന്ന് പറയും. ഇതാണ് അപാന്തരതമാനാമ വേദാചാര്യ പുരാണർഷ വിഷ്ണു നിയോഗ, ഈശ്വരന്റെ നിയോഗമനുസരിച്ച് കലിദ്വാപരയോഹോ സന്ധു, കലിദ്വാപരങ്ങളുടെ സന്ധ്യയിൽ കൃഷ്ണദ്വൈപായന സംഭവ, കൃഷ്ണദ്വൈപായനായി ജനിച്ചു എന്ന് പുരാണങ്ങളിൽ പറയുന്നു എന്നാണ്. ഒരാൾ മാത്രമല്ല, സ്മരന്തി എന്ന് വെച്ചാൽ സ്മൃതികളിൽ പറയുന്നു. പുരാണങ്ങളെല്ലാം സ്മൃതികളാണ്. ഇനിയുണ്ട് വസിഷ്ഠശ്ച ബ്രഹ്മണോ മാനസപുത്ര സൻ നിമിഷാവാദ് അപഗതപൂർവദേഹ പുനർ ബ്രഹ്മാദേശാ മിത്രാവരണാഭ്യാം സംബഭൂവ. വസിഷ്ഠൻ എന്ന് പറയുന്ന ഋഷി ശരിക്കും ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. ബ്രഹ്മാവ് സങ്കല്പിച്ച് സൃഷ്ടിച്ച പുത്രന്മാരാണ് സപ്തർഷികൾ, പെട്ടാളാണ് വസിഷ്ഠൻ. അത് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഭാഷ്യകാരൻ പുരാണങ്ങളെ പൂർണ്ണമായും പ്രമാണമായി സ്വീകരിച്ചിരിക്കുകയാണ്. ബ്രഹ്മണോ മാനസപുത്ര, അത് അങ്ങനെയാണ്. പൗരോഹിത്യ മതത്തെ സ്വീകരിക്കുന്നവരെല്ലാം പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയെല്ലാം പൂർണ്ണ പ്രമാണങ്ങളായി സ്വീകരിക്കും, സ്വീകരിച്ചിട്ടുണ്ട്. ഈ പൗരോഹിത്യ മതം എന്ന് വെച്ചാൽ പലപ്പോഴും ചിലർ ആധികാരിക്കും. ഈ പൗരോഹിത്യ മതമാണ് പിൽക്കാലത്ത് ഹിന്ദുമതമായി മാറിയത്. അതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്, പൗരോഹിത്യ മതമാണ്. പൗരോഹിത്യ മതത്തിന് പഴയകാലത്ത് പറഞ്ഞിരുന്ന അന്ന് മതശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതലും ധർമ്മശബ്ദമാണ്. ഇന്നും പല ഭാഷകളിലും മതത്തിന്, ഭാരതീയ ഭാഷകളിൽ ധർമ്മം എന്നാണ് പറയുന്നത്, ഹിന്ദിയിലും മറ്റും ധർമ്മം എന്നാണ് മതത്തിന് പറയുന്നത്. പഴയകാലത്ത് പൗരോഹിത്യ മതത്തിന് പറഞ്ഞിരുന്നത് സനാതനധർമ്മം എന്നാണ്. ആ പൗരോഹിത്യ മതത്തെ വിശ്വസിച്ചിരുന്നവരെയൊക്കെ സനാതനധർമ്മികൾ എന്ന് പറഞ്ഞിരുന്നു, സനാതനധർമ്മാവലംബികൾ എന്ന് പറഞ്ഞിരുന്നു. അത് അനാദിയാണ്, അത് നിത്യമാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അതിനെ സനാതനധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് പൗരോഹിത്യ മതം. അത് പിന്നീട് ഹിന്ദുമതമായി അതിന് പേര് കിട്ടി. ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം പ്രാചീന സംസ്കൃത സാഹിത്യങ്ങളിൽ ഒരിടത്തുമില്ല. അതേസമയം ധർമ്മശബ്ദവും മതശബ്ദവും ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഹിന്ദുമതമായെന്ന് പറഞ്ഞു. ഈ മതത്തിൻ്റെ പേരിൽ, ഹിന്ദുമതത്തിൻ്റെ പേരിലൊക്കെ മരിക്കാൻ നടക്കുന്ന ഹൈന്ദവ ജിഹാദികളെല്ലാം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിൻ്റെയൊക്കെ ചരിത്രവും പാരമ്പര്യവും. ഇപ്പോ അപാന്തരതമ എന്ന് പറയുന്ന വേദാചാര്യൻ പുരാണക്ഷർ വിഷ്ണു നിയോഗ കലിദ്വാപരസന്ധികളിൽ കൃഷ്ണദ്വൈപായനായി ജനിച്ചു. അതുപോലെ തന്നെ വസിഷ്ഠൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ്. ഇതും പുരാണങ്ങളിൽ പറയുന്നതാണ്. പുത്രനായിട്ടും ആയിരുന്നയാള് നിമിശാപ നിമിയുടെ ശാപം കൊണ്ട് അപകതപൂർവദേവ മരിച്ചു. അതാണ് അപകതപൂർവദേഹം. ഋഷി ആയതുകൊണ്ടും ജ്ഞാനി ആയതുകൊണ്ടും ഭാഷ്യകാരൻ മരിച്ചു എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, കുറച്ചുകൂടി മാന്യമായ ശബ്ദം ഉപയോഗിച്ചു. അപകതപൂർവദേഹ പൂർവഗേതം പൂർവദേഹം അപകതനായി നഷ്ടപ്പെട്ടവനായി പുനർ വീണ്ടും ബ്രഹ്മാദേശ ബ്രഹ്മാവിന്റെ ആദേശം കൊണ്ട് മിത്രാവരണാഭ്യാം മിത്രയുടെയും വരണന്റെയും പുത്രനായി സംഭഭൂവ ജനിച്ചു എന്നാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. ഇവിടെയും പറയുന്നത് എന്താണ്? ജ്ഞാനിയായ വസിഷ്ഠൻ വീണ്ടും ജനിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെയുണ്ട്, സ്ത്രീകൾക്കൊരു സന്തോഷ വാർത്ത. അതായത് ഒരു ബ്രഹ്മജ്ഞാനിയായ സ്ത്രീയെ കുറിച്ച് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് വേറെ സ്ഥലങ്ങളിലൊന്നും പറയുന്ന കാര്യമുണ്ട്. Thank you.